സൃഷ്ടിയെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒന്ന് സൃഷ്ടി, അധ്യാരോപണം. ഈ സൃഷ്ടി മുഴുവൻ അധ്യാരോപണം. അധ്യാരോപണം എന്ന് പറഞ്ഞാൽ അത് വെറും അസത്യമാണ്, കൽപ്പന. ബാധിക്കപ്പെടുന്ന എന്നുവെച്ചാൽ ഇത് അസത്യമെന്ന് ഒരാൾക്ക് ബോധിക്കാൻ പറ്റിയ കാര്യം. അത് ഈശ്വരന്റെ സങ്കല്പമാണ് സൃഷ്ടി. ഈശ്വരന്റെ സങ്കല്പമാണെങ്കിലും അത് ഈശ്വരനെ പോലെ സത്യമാണ്. സൃഷ്ടി എങ്ങനെ ഉണ്ടായി? സൃഷ്ടിക്ക് പ്രത്യേകിച്ച് ക്രമമില്ല. യുഗപത് ഒരേ സമയമല്ല, നമ്മളെങ്ങനെ അനുഭവിക്കുന്നു അങ്ങനെ ഇത് പ്രകടമാകും. നമ്മൾ അനുഭവിക്കുന്ന പോലെ പ്രകടമാകും. എന്താണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു സ്വപ്നം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞെന്താണ്, ഉറക്കത്തിൽ നിന്ന് ഒരാൾ ഉണർന്നു നോക്കുമ്പോൾ അയാൾക്കെല്ലാം അനുഭവപ്പെടുക, ഒറ്റയടിക്ക് എല്ലാം അനുഭവപ്പെടും. അവിടെ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നയാൾ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു. ഇതൊന്നും ക്രമമായിട്ട് സംഭവിക്കുന്നതല്ല, പഞ്ചേന്ദ്രിയങ്ങളും ഒരേ സമയം എല്ലാത്തിനെയും ഗ്രഹിക്കുന്നു. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഞ്ചേന്ദ്രിയങ്ങളും ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ ഈ സൃഷ്ടി മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പല ആൾക്കാരാണ്. ഇപ്പോ ഓരോരുത്തരും സൃഷ്ടിക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പലരില്ല, ഒരേ ഒരു തത്വം. ആ തത്വത്തിൽ ഉള്ള നാനാ കൽപ്പനകൾ, അതാണ് സൃഷ്ടി. ഇപ്പം ഞാനെന്നും നീയെന്നും അന്യനെന്നും അറിയുന്നു. എൻ്റെ അനുഭവങ്ങൾ, നിന്റെ അനുഭവങ്ങൾ, അന്യൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചാണോ, അതെ നീ സൃഷ്ടിച്ചാണോ, അന്യൻ സൃഷ്ടിച്ചാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഒരേ ഒരു തത്വത്തിൽ ഞാൻ, നീ, അന്യൻ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രകടമാകുന്നു. അത് തന്നെ ഒരു സൃഷ്ടിയാണ്. അതേ തത്വത്തിൽ തന്നെ എല്ലാവരുടെ അനുഭവങ്ങളും പ്രകടമാകും. ഞാൻ നീ എന്നൊക്കെയുള്ള ഈ അനുഭവവും കൽപ്പന, ആ തത്വത്തിലെ കൽപ്പനകൾ. ഇപ്പൊ ഇതൊക്കെ കൽപ്പിക്കുന്ന ആര്? കൽപ്പിക്കുന്നവൻ. അവന് ഈ കൽപ്പനയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതും ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല. കാരണം ഇതെല്ലാം കൽപ്പനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി. അപ്പൊ അവിടെ നമ്മൾ ആരാണ് ഇതൊക്കെ കൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ, കൽപ്പിക്കുന്ന ഞാൻ വേറെ, നീ വേറെ എന്നുള്ള ചിന്തയിലാണ് എന്ന് ധരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ വേറെ, നീ വേറെ എന്നുള്ളത് പോലും ഈ കൽപ്പന കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ ഒരു തത്വത്തിൽ നടക്കുന്ന കൽപ്പനകൾ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ കൽപ്പനകൾ നടക്കുന്നു? മായ ആണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇതൊന്നും പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യുഗപത് സൃഷ്ടി, ഒരേ കാലത്തിൽ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടല്ലോ, വിത്ത് വൃക്ഷം ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധം, ഇതെല്ലാം കൽപ്പനയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ കാര്യകാരണ ബന്ധമൊന്നുമില്ല, അതും കൽപ്പനയിൽ പെടുന്നതാണ്. അതുകൊണ്ട് കൽപ്പനയായതുകൊണ്ടുതന്നെ അസത്യമാണ്. ആ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന എന്തോ അത് പരമാർത്ഥം. കൽപ്പിക്കുന്നവനെന്ന് പറയാനും പറ്റില്ല, കൽപ്പിക്കുന്നവൻ പരമാർത്ഥം എന്ന് പറഞ്ഞാലും പൂർണ്ണമായും ശരിയല്ല. കൽപ്പനയ്ക്കൊരു ആധാരമാണ്, അല്ലെങ്കിൽ ഒരു അധിഷ്ഠാനം. എവിടെയാണോ ഈ കൽപ്പനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രം പരമാർത്ഥം, ബാക്കി കൽപ്പനകൾ എല്ലാം എന്താണ്? അധ്യാരോപമാണ്, അസത്വം, അസത്താണ്, അസത്യമാണ്. അതുകൊണ്ട് ജഗത്തെന്ന് പറയുന്നത് പരമാർത്ഥമല്ല എന്നാണ് അധ്യാരോപ ദർശനത്തിൽ പറയുന്നത്. അപ്പൊ എന്തനുഭവപ്പെടുന്നു അതൊന്നും തന്നെ സത്യമല്ല, പരമാർത്ഥം. എന്തിലാണോ ഇതെല്ലാം അനുഭവപ്പെടുന്നത് അത് സത്യം, പരമാർത്ഥം. ഇതാണ് ചുരുക്കി പറഞ്ഞത്. ഇതാണ് അദ്വൈതികളുടെ നിലപാട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അദ്വൈത തത്വചിന്തയുടെ നിലപാട്. ഇതാണ് ഇതുവരെ വിശദീകരിച്ചതും അത് തന്നെ. അക്രമമായി ഒന്നിൽ നിന്നും മറ്റൊന്നും അങ്ങനെ പരിണമിച്ച് ഈ പ്രപഞ്ചം ഉണ്ടായി പറയുന്നത് തത്വചിന്തയ്ക്ക് ചേരില്ല, അദ്വൈത തത്വചിന്തയ്ക്ക് ചേരില്ല. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് ഭൗതികശാസ്ത്രത്തിനും മറ്റും, അത് ഭൗതികശാസ്ത്രത്തിന്റെ നിലപാട്. അദ്വൈത ചിന്തയുടെ നിലപാടാണ്, അതാണ് ഇവിടെ പറയുന്നത്. അദ്വൈത ചിന്തയിൽ ഇതാണ് ശരി, ഭൗതികശാസ്ത്രത്തിന് വേറെ നിലപാട് കാണുന്നത് അവിടെ അത് ശരി എന്ന് നമ്മൾ രണ്ടിനെയും വേറെ വേറെ മനസ്സിലാക്കും. രണ്ടുപേർക്കും ഇത് ഒരുപോലെ സ്വീകാര്യമാകാൻ പ്രയാസമുണ്ട്. അടുത്ത് പറയുന്നത് എന്താണ്? ഒന്നിലാണെന്നെല്ലാം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് വിശദീകരിച്ചാൽ ധാനാധിപ പട്ടോ യസ്മാത് പ്രാതുരാസീതം ജഗത് സബ്രഹ്മ സശിവു വിഷ്ണു സപ്പര സർവദേവസ. ഇത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരാൽവ്യത്തിൽ നിന്നെങ്ങനെയാണോ വൃക്ഷം പ്രകടമാകുന്നത്, അപ്പോ അവിടെ ഈ പ്രകടമാകുക എന്ന് വെച്ചാൽ അത് വളർന്നു വരുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. വിത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിത്തിനെ എടുക്കുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ്, കാണാൻ തന്നെ പ്രയാസമുള്ള ഒന്നാണ്, അത്രയും സൂക്ഷ്മമാണ്. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇത്രയും വലിയൊരു വൃക്ഷം ലീനമായി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള പറയും. അതിന്റെ ബീജം അതിനകത്തുണ്ട്, അതിൽ നിന്ന് ആ വൃക്ഷം പ്രകടമാണ്. അത് വലിയൊരു വൃക്ഷം പ്രകടമാണ്. ഇനി ആ വൃക്ഷത്തെ നമ്മൾ സാധാരണ രീതിയിൽ കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ വൃക്ഷത്തെ അവിടെ കാണാനും, അപ്പൊ അതിന് ശാസ്ത്രീയമായി വെച്ചാൽ ഭൗതികമായി പല വിശദീകരണങ്ങളും വരും. അതിൻ്റെ വിത്ത്, അതിൻ്റെ വളർച്ച, അതിനൊക്കെ പല വിശദീകരണം. ഇവിടെ അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, അതിസൂക്ഷ്മമായിരിക്കുന്ന ഒന്നിൽ നിന്ന് വളരെ വലുതായ ഒരു വൃക്ഷം ഉണ്ടാകും. അതുപോലെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു തത്വത്തിൽ നിന്നും, ഒരു തത്വം, അതിൽ നിന്നും അതിവിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചം പ്രകടമായിരിക്കുന്നു എന്നാണ്. അത് പ്രകടമാകി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഇതനുസരിച്ച് മായ കൊണ്ട് ആണ് സംഭവിക്കുന്നത്, സ്വന്തം കൽപ്പന കൊണ്ടാണ് വരുന്നത്, ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. പരമാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ്, എന്നാലും പ്രകടമാകുന്നു, അനുഭവപ്പെടുന്നു. അപ്പൊ ഏതിൽ നിന്നാണോ പ്രകടമായത്, അതാണ് പറയുന്നത്. അത് പ്രകടമായിരിക്കുന്ന ഏതിൽ നിന്നെന്ന് വെച്ചാൽ അതൊരു തത്വത്തിൽ നിന്നാണ്. അപ്പൊ ആ തത്വം എന്താണോ എന്ന് ചോദിക്കും. അപ്പൊ സാധാരണ പറയുമല്ലോ, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു നിലനിർത്തുന്നു, ശിവൻ സംഹരിക്കുന്നു, ഇതൊക്കെ പൗരാണിക കാഴ്ചപ്പാടാണ്, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പറയും, മറ്റ് മതങ്ങളിൽ പറയും, ഒരു യഹോവ അതാണ് സൃഷ്ടിച്ചത്, വേറാണ് പറയും ഒരു അള്ളാഹു സൃഷ്ടിച്ചു. ഇതെല്ലാം പല മതങ്ങളിലും പല കാഴ്ചപ്പാടാണ്. പ്രാദേശികമായി പ്രാചീനങ്ങളായി ഒരുപാട് ഗോത്ര ദൈവങ്ങളും അവരാണ് സൃഷ്ടിച്ചതെന്ന് ഓരോ ഗോത്രങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കിയാൽ നൂറുകണക്കിന് ദൈവങ്ങളുണ്ട്. ഒരുപാട് ദൈവങ്ങൾ മരിച്ചുപോയി, കാരണം ഈ ഗോത്രങ്ങൾ, ഓരോ ഗോത്രങ്ങൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ടായി. ഈ ഗോത്രങ്ങളെല്ലാം കാലം കൊണ്ട് പരിവർത്തനപ്പെട്ട് ചില ഗോത്രങ്ങൾ നശിച്ചുപോയി, അവരെ ദൈവവും പോയി. പരിവർത്തനപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ദൈവം പുതിയ ദൈവങ്ങളെ സ്വീകരിക്കും, പഴയ ദൈവങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും. അപ്പൊ അങ്ങനെയാണ് ദൈവങ്ങൾ ഒരുപാട് മരിച്ചു പോയത്. ഒരുപാട് ദൈവങ്ങൾ, നൂറുകണക്കിന് ദൈവങ്ങളുണ്ടായിരുന്നു, ദൈവസങ്കല്പങ്ങൾ. അപ്പോ ഇവരുടെയൊക്കെ റോൾ എന്താണ്? അദ്വൈതം അനുസരിച്ച് എന്താണ്? ഒരു തത്വം, ആ തത്വത്തിൽ നിങ്ങൾ ശിവനെന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും ബ്രഹ്മാവെന്ന് പറഞ്ഞാലും, ഇനി യഹോവ എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും എന്താണോ, എല്ലാം ആ ഒരു തത്വമാണ്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ദൈവം, ശിവനാണോ വിഷ്ണുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തത്വമാണ്. യഹോവയാണോ അള്ളാവാണോ എന്ന് വെച്ചാൽ ഒരു തത്വം എന്നുള്ളതാണ്. ഒരു തത്വമാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രാചീന മനുഷ്യഗോത്രങ്ങളുടെ ദൈവങ്ങളെല്ലാം എന്താണ്? ഒരു തത്വമാണ്. അത് ഈ ദൈവങ്ങൾ മാത്രമല്ല, ഈ ദൈവസങ്കല്പങ്ങൾ ആർക്കാണോ ഉള്ളത് അവരും, സർവ്വദൈവ എല്ലാവരും എന്താണ്? ഒരു തത്വമാണ്. അതുകൊണ്ട് ഇത് ആര് സങ്കല്പിച്ചു, ആരുടെ സൃഷ്ടിയാണ്, എവിടെയാണ് ഇത് നടക്കുന്നത് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്? ആ തത്വം, ആ തത്വം എന്നേ പറയാൻ പറ്റും. അതാണ് ഇതെല്ലാം. അത് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനും പറയുന്നവനും, അങ്ങനെ ഒരു തത്വം ഉണ്ടെന്ന് പറയുന്നവനും, അങ്ങനെ ഒരു തത്വം ഇല്ലെന്ന് പറയുന്നവനും, എല്ലാ ഒരു തത്വം തന്നെ. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അദ്വൈത ശാസ്ത്രമാണ് ഈ പറയുന്നത്. ഇത് മറ്റാർക്ക് സംബന്ധമായ കാര്യമല്ല. മറ്റുള്ളവരെ തങ്ങിയിരിക്കില്ല. എല്ലാ ഒരു തത്വമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോ ശിവനാണ് ദൈവം എന്ന് പറയുന്നവൻ പറയും, ആ ശിവൻ വേറെയാണ്, അത് വിഷ്ണുവാണ്. ആ ശിവനെ ആരാധിക്കുന്നവൻ ശൈവൻ, വിഷ്ണുവിനെ ആരാധിക്കുന്നവൻ വൈഷ്ണവൻ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒരു തത്വമാണെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. അദ്വൈതത്തെ അംഗീകരിക്കണമെങ്കിൽ പറയാം, ഒരു തത്വം ആണ്, അല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും. അപ്പൊ യഹോവയാണോ അതോ അള്ളാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു ഒന്നാണെന്ന് അവർ അംഗീകരിക്കത്തില്ല. സത്യമായ ദൈവം എന്ന് പറയുന്നത് യഹോവയാണെന്ന് ഒരു കൂട്ടർ പറയും, വേറെ കൂട്ടർ പറയും അള്ളാഹാണ്. രണ്ടുപേരും കൂടെ ഒരു ദൈവത്തെ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് രണ്ടു മതം, രണ്ട് ദൈവമായതുകൊണ്ട് രണ്ട് മതം. ഒരുപാട് മതങ്ങളുണ്ടാകുന്നതുകൊണ്ടാണ് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ദൈവമാണ്. ഇതെല്ലാം കൂടെ ഒരു തത്വമാണെന്ന് അംഗീകരിച്ചാൽ അത് അവരംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന പോലെ എന്താണോ ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറയുന്നത്, വേറെ അവർക്ക് സമ്മതമുണ്ട്, ഇതെല്ലാം പരമാർത്ഥമാണെന്നാണ്. അതുകൊണ്ട് ഇത് അദ്വൈതിയുടെ നിലപാട് എന്നേ പറയാൻ പറ്റും. അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഓരോ മതക്കാരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ പ്രയാസമാണ്. അദ്വൈതിക്ക് പറയാം എന്താണ് ഇതെല്ലാം പരമാർത്ഥമായ ഒരു തത്വമാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. അദ്വൈതിക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. മറ്റൊരു മതക്കാർക്കും ഇങ്ങനെ പറയാൻ കഴിയത്തില്ല. അവർക്ക് നാമത്തിൽ തന്നെ നിർബന്ധമാണ്. അള്ളാഹു എന്ന് പറയുന്നതിന് പകരം മറ്റൊരു പേര് അവർ അംഗീകരിക്കില്ല. യഹോവ എന്ന് പറയുന്നതിന് പേര് ശരി, യഹോവ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു എന്നൊരു പേര് പറയുമ്പോൾ അത് അംഗീകരിക്കില്ല. അള്ളാഹു എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ശരിയായ പേര് എന്നാണ് പറയുന്നത്. യഹോവ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ പേര്. അതങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി, അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ആ പുസ്തകത്തിൽ, ബൈബിളിലും ഖുർആനിലും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പേര് മാറ്റാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന് ആ പേര് പറഞ്ഞു തന്നെ ആരാധിക്കണം. അതുപോലെ തന്നെ ശിവനെ ആരാധിക്കുന്നവന് എന്തുവേണം? ശിവൻ എന്ന് പറയുന്ന പേര് തന്നെ വേണം. അവിടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ വേണം. വിഷ്ണു എന്ന് പറയുന്നവന് എന്താണ്? വിഷ്ണു എന്നുള്ള പേര് തന്നെ വേണം. ശിവൻ അംഗീകരിക്കും. അദ്വൈതം പറയാതൊരു തത്വമാണ്. അതിന് പ്രത്യേകിച്ച് എന്റെ പേര് വേണമെന്നില്ല, ഏത് പേരായാലും മതി. ഏത് പേരിട്ട് വേണം വിളിക്കാം എന്ന് പറയും. എന്നാൽ ശരി, ഏത് പേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അദ്വൈതികളോട് തന്നെ പറയണം, ശരി ഏത് പേരിട്ട് വിളിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മത്തിന് അള്ളാഹു എന്ന് പറയും. അത് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? നമ്മളേച്ഛ ഭാഷയാണ്, സംസ്കൃതമാണ്. സംസ്കൃതത്തിലുള്ള പേര് തന്നെ വേണം, ബ്രഹ്മം തന്നെ വേണം. യഹോവയെന്ന് അതൊന്നും സ്വീകരിക്കില്ല. ഇത് തന്നെ അദ്വൈതികളും പറയുന്നു എന്നുള്ള അദ്വൈതികൾ അങ്ങനെ തന്നെ പറയും. അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ പരമാവധി അവരെന്ത് പറയും? അതൊക്കെ ഓരോ മതങ്ങളിലും ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞ പേരാണ്, അത് സ്വീകരിക്കാൻ പറ്റില്ല. ബ്രഹ്മം തന്നെ പറയണം. അല്ലെങ്കിൽ അതൊരു പരമാർത്ഥ തത്വം എന്ന് പറഞ്ഞാലും മതി. പക്ഷെ എന്നാലും മറ്റേ പേര് സ്വീകരിക്കില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് ഈ അടിയല്ല. ദൈവത്തിന് ഏത് പേരിടണം? ദൈവത്തിന് പേരിടുന്ന മനുഷ്യനാണ് നിധി എന്ന് തന്നെ വ്യക്തമാണ്. പക്ഷെ വിശ്വാസികൾ അത് അംഗീകരിക്കുകയില്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് ദൈവത്തിന് പേരിട്ട ദൈവം തന്നെയാണ്. ദൈവം എവിടെ വെച്ചാൽ ദൈവത്തിന് പേരിട്ടത്? എവിടെ? അതാത് പുസ്തകങ്ങളിൽ ദൈവം പേരിട്ടിരിക്കുകയാണ്. ദൈവം വെളിപ്പെടുത്തിയാണ്. അവിടെ ദൈവം തന്നെ പറഞ്ഞു എന്റെ പേര് ഇന്നതാണ്. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കലഹങ്ങളൊന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഈ കലഹങ്ങളെല്ലാം ഈ പേരുകളും ഈ ദൈവങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം എന്തെല്ലാം തത്വം പറഞ്ഞാലും ശരി, അവർ യോജിക്കില്ല. ഇവർ കലഹിച്ചുകൊണ്ടേയിരിക്കും, അടിച്ചുകൊണ്ടേയിരിക്കും ഇതിന്റെ പേരിൽ. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഗ്രന്ഥമാണ് പ്രമാണമായിരിക്കുന്നത്. മറ്റൊരു ഗ്രന്ഥം അവന് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഖുറാൻ പ്രമാണമാകത്തില്ല, മുസ്ലിമിന് ബൈബിളും പ്രമാണമല്ല. ഇതാണ് ശരി. അപ്പൊ പിന്നെ എങ്ങനെ യോജിക്കും? എല്ലാ മതങ്ങളും ഇങ്ങനെ വൈഷ്ണവനെ സംബന്ധിച്ച് വൈഷ്ണവ ഗ്രന്ഥങ്ങളാണ് പ്രമാണം, ശൈവഗ്രന്ഥങ്ങളല്ല. അങ്ങനെ നിലപാടുള്ളിടത്തോളം കാലം ഇവർ തമ്മിലാടി ഇതൊക്കെ ഉള്ളിടത്തോളം കാലം തീരാൻ വഴിയുന്നു. ആ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്. എന്താണ് ഒരു മതമാണ്, ഒരു ദൈവമാണെന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ആ ഒരു മതം എന്ന് പറയുന്നത് ഞങ്ങളുടെ മതമാണ് ഒരു മതം എന്ന് പറയും, ഞങ്ങളുടെ ദൈവമാണ് ഒരു ദൈവം. അങ്ങനെ പറയത്തു, അത്രയും മാറ്റം അവർക്ക് വരത്തുള്ളൂ, അത് അംഗീകരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണോ, എല്ലാം ഒരു തത്വമാണോ, പര സർവ ഏവ സർവരും ആ ഒരു തത്വമാണോ, അവിടെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഒരു തത്വം, അതിലാണിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പരമാർത്ഥ തത്വം. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഇവിടെ പരമേശ്വരൻ, പ്രഭു, ഇങ്ങനെയൊക്കെയുള്ള പല പേരിൽ വിളിച്ചിരിക്കുന്ന തത്വം. ഏത് പേരിട്ടും വിളിക്കാം, ഇവിടെ അദ്വൈതം അനുസരിച്ച് ഏത് പേരിട്ടും വിളിക്കാം, ശിവനെന്നോ വിഷ്ണു എന്നോ ബ്രഹ്മാവെന്നോ. ഏത് വേണോ പറയാം. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താണ് സിദ്ധിക്ക് കാരണമായിരിക്കുന്ന ഒരു തത്വം, ആ തത്വത്തിൽ പ്രകടമാകുന്നതാണ് സൃഷ്ടി, ആ തത്വമാണ് പരമാർത്ഥം, സൃഷ്ടി പരമാർത്ഥമല്ല, അത് അധ്യാരോപമാണ്, ആരോപമാണ്, കൽപ്പനയാണ്, അസത്യമാണ് എന്ന് ഇതിനെ പ്രപഞ്ചത്തെയും തത്വത്തെയും മനസ്സിലാക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ ഇവിടെ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടാ, മായയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മായയാണിത്, മായയാണ് സൃഷ്ടി, മായാകാര്യമാണ് സൃഷ്ടിക്കുന്നോ അല്ലെങ്കിൽ മായയാണ് സൃഷ്ടിക്കുന്നോ, ഏത് പറഞ്ഞാൽ. ഇപ്പൊ മായയെ കുറിച്ച് പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്നു. മായയാണ് സൃഷ്ടി, മായാകാര്യമാണ് സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. മായ എന്ന് പറയുന്ന ഒരു ശക്തി ഉപയോഗിച്ച് ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അദ്വൈതികൾ മാത്രമാണ്, അദ്വൈതികളും പറഞ്ഞു. അവരെ സംബന്ധിച്ച് ഈശ്വരൻ സത്യമാണ്, ഈശ്വരന്റെ ശക്തിയാണ് മായ, അതുകൊണ്ട് അതും സത്യമാണ്. ആ മായയുടെ കാര്യമാണ് ഈ പ്രപഞ്ചം, അതുകൊണ്ട് പ്രപഞ്ചം സത്യമാണ്. ഇതാണ് ദ്വൈതികളുടെ നിലപാട്. എല്ലാ മതക്കാരുടെയും നിലപാട് ഇത് തന്നെയാണ്. അപ്പോ ബൈബിള് വിശ്വസിക്കുന്നവര്, ഖുറാനെ വിശ്വസിക്കുന്നവരൊക്കെ പറയുന്നില്ല ഈശ്വരൻ തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. അതെങ്ങനെ സൃഷ്ടിച്ചു? ഈശ്വരന് ശക്തിയുണ്ട്, ജഗത്തെ സൃഷ്ടിക്കാനുള്ള ശക്തി. അപ്പൊ ഈശ്വരൻ സത്യമാണ്, ഈശ്വരന്റെ ശക്തി അതും ഈശ്വരനെ പോലെ സത്യമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചവും സത്യമാണ്. ഇത്രയും എല്ലാവരും അംഗീകരിക്കും. ദ്വൈതികളും. എന്നുവെച്ചാൽ ബൈബിളും ഖുർആനും ഇവിടുത്തെ ദ്വൈതികളും എല്ലാവരും ഇതെല്ലാം അംഗീകരിക്കും. പക്ഷെ അധ്യാരൂപമാണ് പ്രപഞ്ചം പറയുന്ന ഇവരാരും അംഗീകരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പ്രപഞ്ചം ഒരു കൽപ്പനയാണ്, ഇത് സത്യമല്ല എന്ന് പറഞ്ഞാൽ ഈ കൂട്ടരാരും അംഗീകരിക്കുന്നു. ഇവിടെ ഉള്ള ദ്വൈതികളും അംഗീകരിക്കില്ല, ബൈബിളിലും ഖുർആനിലും വിശ്വസിക്കുന്നവരും ഇതൊന്നും അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരാരും എന്താണ് എല്ലാ മതവും ഒന്നാണെന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റും, അതൊരിക്കലും അവർ അംഗീകരിക്കില്ല. അധ്യാരോപം എന്ന് പറയുന്ന ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റും. അദ്വൈതത്തിന്റെ നിലപാട് അവർക്ക് പ്രപഞ്ച സത്യമാണ് സ്വീകരിച്ചേ പറ്റും. അപ്പോ ഈശ്വരന്റെ ശക്തി, ഈശ്വരൻ തന്റെ ശക്തി കൊണ്ട് ലോകത്തേക്ക് സൃഷ്ടിച്ചു എന്ന് അംഗീകരിച്ചാലും അവർക്കിവിടെ അദ്വൈതത്തെ അംഗീകരിക്കാൻ പറ്റും. അദ്വൈതം അവർക്ക് ഏറ്റവും വിരോധമുള്ള സംഗതിയാണ്. അപ്പോ ഇവിടെ ഈശ്വരന്റെ ശക്തിയാണ് ജഗത്തിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ശക്തിയെ മായയെന്ന് പറയും. മായ മായ എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. അതാണ് ഈശ്വരന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ശരി, എല്ലാവരും സമ്മതിക്കുന്നു ഈശ്വരന്റെ ഒരു ശക്തി ഉണ്ട്. പക്ഷെ ഈശ്വരന്റെ ശക്തി മായ എന്ന് പറഞ്ഞാൽ അത് അദ്വൈതിക്ക് സമ്മതമായതുപോലെ മറ്റുള്ളവർക്ക് സമ്മതമുണ്ട്. അദ്വൈതി അതിൽ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? അതാണ് ഈ മായാദർശനത്തിൽ പറയുന്നത്. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആ മായാശക്തി എന്ന് പറയുന്നത് വെറും ഒരു ഭ്രാന്തിയാണ്, മിഥ്യയാണ്, പരമാർത്ഥമല്ല. ഈ ഒരു നിലപാട് ആർക്ക് സ്വീകരിക്കാൻ പറ്റും? ഇവരെ ഒരിക്കലും ഒരിടത്ത് കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മതങ്ങളെല്ലാം എന്നും ഇങ്ങനെ ഭിന്നങ്ങളായി വിഘടിച്ച് നിൽക്കത്തേയുള്ളൂ. ചോദ്യോ പരമത സാരോ ഏകോന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. പരസ്പരം കലഹിക്കാതിരിക്കാൻ അങ്ങനെ ഒരു ധാരണയിൽ എല്ലാവരും എത്തിച്ചേർത്തു. മതകലഹങ്ങൾ ഒഴിവാക്കും, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ ഒരു നിലപാടെടുത്തേ പറ്റും. എന്നാലും ലോകത്ത് മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇനി മതങ്ങളുടെ എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും ശരി, മനുഷ്യൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ മനുഷ്യരെല്ലാവരും പൊതുവായൊരു നിലപാടെടുക്കുന്നു. എന്താണ് ഇതൊക്കെ ഇതിന്റെയൊക്കെ സാരം ഒന്നാണ്? അപ്പൊ എന്താ അതിന്റെ സാരം? മനുഷ്യനെയൊക്കെ നന്നാക്കുക, മനുഷ്യനെയൊക്കെ സംസ്കരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചില പൊതുധാരണകൾ സൃഷ്ടിക്കുക, അതാണ് പരമത സാരവും ഒന്നെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ നന്നാക്കാൻ ഇവരെല്ലാം ശ്രമിക്കുന്നു എന്ന് അംഗീകരിക്കുന്നു. അതിനപ്പുറം അതാത് മതസിദ്ധാന്തങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തമ്മിലടിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പറയുന്ന അധ്യാരോപം മറ്റൊരു മതക്കാർക്ക് സമ്മതമായ കാര്യം അല്ല, അംഗീകരിക്കുന്നില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കും. ഞാൻ പറയുന്ന എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടെ ചേർന്ന് പറയട്ടെ, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മതമെന്ന് പറയുന്നതിന് നിർവചനം മാറ്റണം. എന്നാലേ പറ്റും. അപ്പൊ മതം എന്ന് പറയുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇതിനെയൊക്കെ പെടണം. ഇതൊന്നും അല്ല മതങ്ങളാണ്. അപ്പൊ അപ്പൊ ഗുരുദേവൻ പറഞ്ഞല്ലോ, ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? അതേതായാലും മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാം, അങ്ങനൊരു പൊതുധാരണ എന്ന് പറയുന്നത് അതാണ്. മനുഷ്യരുടെ അഭിപ്രായം ഏതായാലും അവർക്ക് ഒരുമിച്ച് കഴിയും, അഭിപ്രായം ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പം മതങ്ങൾ പലതായി, പക്ഷെ മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കണം ഈ ലോകത്ത്, മതത്തിന്റെ പേരിൽ അടിക്കോട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ചില പൊതുധാരണകൾ സൃഷ്ടിക്കാനേ പറ്റും സമൂഹത്തിൽ. മറിച്ച് എന്റെയൊക്കെ തത്വം ഒന്നാണ് എന്ന് എത്തിച്ചേരാൻ പ്രയാസമാണ്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? അതൊരു അഭിപ്രായം. ദ്വൈതം എന്ന് പറയുന്നത് അത് മറ്റൊരു അഭിപ്രായം. അപ്പൊ മനുഷ്യർക്ക് ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. അഭിപ്രായം ഉണ്ടെങ്കിലും മനുഷ്യരെല്ലാം എന്ത് ചെയ്യണം? യോജിച്ചിരിക്കണം. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടു. ഇതാണ് പൊതുവായ ധാരണയെ മനുഷ്യരുടെ ഇടയിൽ സൃഷ്ടിക്കുക എന്ന് പറയും. അത് സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. അതിന്റെ എല്ലാം താല്പര്യം എന്താണ്? അത് കലഹങ്ങളുണ്ടാവുകയും, അല്ലാതെ ദ്വൈതം അദ്വൈതം ഇതിനെയൊക്കെ ഒന്നാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടൊന്നാക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ്? ഒന്ന് മറ്റൊന്നിനെ നിഷേധിച്ചാലേ അതിന് നിലനിൽപ്പുള്ളൂ. രണ്ടും കൂടെ ഒന്നായ രണ്ടുമില്ല, രണ്ടുമില്ലാതാവും, മൂന്നാമതൊന്നാവും. ഓരോരുത്തർക്കും നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവനെ നിഷേധിക്കണം. അതാണ് ഇതിന്റെ വലിയൊരു കുരുക്കെന്ന് പറയുന്ന അതാണ്. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു? ഇതെല്ലാം മായാമയമാണോ? കൽപ്പനയാണ് അദ്വൈതം. അപ്പൊ അദ്വൈത മതം എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം കൊടുക്കണം? അദ്വൈതം എന്ന് പറയുന്ന അഭിപ്രായം, അദ്വൈതം എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നാവത്തില്ല. അഭിപ്രായം എപ്പോഴും അങ്ങനെയായിരിക്കും, പലതായിരിക്കും. പല അഭിപ്രായങ്ങൾ കൊണ്ടും മനുഷ്യൻ യോജിച്ചു കഴിയുക, ഒരുമിച്ച് കഴിയുക എന്ന് പറഞ്ഞിടത്ത് എത്തിച്ചേരും. അപ്പൊ മായയെ കുറിച്ചുകൂടെ എന്താ പറഞ്ഞത്? മായയുടെ പല ഭാഗങ്ങൾ പറഞ്ഞു. ഒന്നാദ്യം പറഞ്ഞ ഏതാണ്? വിദ്യതേ ആസ മായ. മായ എന്താണെന്ന് പറഞ്ഞു. അടുത്ത് പറയുന്ന എന്താണ്? വിദ്യ. രജ്ജു സർപ്പ തത്വത്തെ ഗ്രഹിക്കുന്നു. തത്വത്തെ അറിയുന്ന അത്, തത്വത്തെ കുറിച്ചുള്ള അറിവ്, അതാണ് വിദ്യ. യഥാർത്ഥ ജ്ഞാനം അത് അവിദ്യ. അങ്ങനെ പറഞ്ഞു. പരാ മായ എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണന്മാര്, ഉപപ്രാണന്മാര് തുടങ്ങിയ സൂക്ഷ്മങ്ങളായ സൃഷ്ടിക്കുന്നത് പരാമായ. ഇതെല്ലാം കൊണ്ടുപോകുന്ന അദ്വൈതത്തിലേക്കാണ്, അദ്വൈത ദർശനത്തിലേക്കാണ്. ഈ ആ സൂക്ഷ്മ അംഗങ്ങളുടെ പ്രത്യേകതകളാണ് അടുത്ത് പറയുന്നത്, ആറാമത്തെ. അംഗാന്യ ഏതാന്യവഷ്ടഭ്യ സുഖി ദുഃഖീവ മുഹ്യതി ചിതാത്മാ മായയാ സ്വസ്യ തത്വതോ അസ്തിന കിഞ്ചന. ഇതെല്ലാം മായയുടെ തന്നെ നാനാ ഇതിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ഗുരുദേവന്റെ ഒരു സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം പല പല ഗ്രന്ഥങ്ങളിൽ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. ഇപ്പൊ വാസിഷ്ഠം തന്നെ എടുത്തു കഴിഞ്ഞാൽ 10,000-30,000 ശ്ലോകങ്ങൾ, അതിനകത്ത് തന്നെ അവിടെ ഇവിടെയായി കിടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഇതെല്ലാം കൂടെ സംഗ്രഹിച്ച് 10 പദ്യങ്ങളിലാക്കി മായയെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടും. അത് വളരെ സൂക്ഷ്മമായി സാമാന്യമായ വൈഭവത്തോടുകൂടി അങ്ങനെ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. അത് മായയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടെന്ന് പറയാൻ പറ്റില്ല, മായയെക്കുറിച്ചുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാട് എന്ന് തന്നെ പറയണം. അങ്ങനെയാണ്. പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പുതിയ രീതിയിലാണ്. ഇങ്ങനൊരു അവതരണം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കാണാൻ പ്രയാസമാണ്. ഉണ്ടോ ഇല്ലേന്ന് ചോദിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ള ഒരാൾക്കേ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടിടത്തോളം ഒരിടത്തും ഇല്ല, കാണാത്ത എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ മായയ്ക്ക് ഇത്രയും ഭേദങ്ങൾ പറയുക, എന്നിട്ട് ആ ഭേദങ്ങളെല്ലാം ഒരിടത്ത് അവതരിപ്പിക്കുക, അതിനുള്ള മായ എന്താണ്, അദ്വൈതം എന്താണെന്ന് വെളിപ്പെടുത്തുക, ഇത് അത്യപൂർവം തന്നെയാണ്. പരാമായയാണ് ഈ സൂക്ഷ്മത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, പരാമായ അതിന് കാരണമായി. ഒരേ ഒരു ശക്തി തന്നെ, മായാശക്തി പല രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നു. അത് പല രൂപമാകുന്ന എങ്ങനെ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കും. ആ ഇവിടെ സൂക്ഷ്മമായ കുറെ കാര്യങ്ങൾ, അതിന് കാരണമായിരിക്കുന്ന ഒരു മായാശക്തി അതാണ് പര, അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ട് ഈ ജീവന്മാര് സുഖിയായും ദുഃഖിയായും ജീവിക്കുന്നു. ഈ സുഖിയായും ദുഃഖിയായും ജീവിക്കുന്നതിനാണ് സംസാരം എന്ന് പറയുന്നത്. സുഖിയായും ദുഃഖിയായും ജീവിക്കുന്നു. ഇനി വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ സുഖിയല്ല ദുഃഖിയല്ല, അതാണ് പരമാർത്ഥം. ഈ സുഖിക്കുന്നവനും ദുഃഖിക്കുന്നവനും പരമാർത്ഥത്തിൽ സുഖിക്കുന്നവനോ ദുഃഖിക്കുന്നവനോ അല്ല. പരമാർത്ഥത്തിൽ അവന് സുഖവും ദുഃഖവും ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ, ഇത് മായ പരാമായ അതുകൊണ്ട് സംഭവിക്കുന്നു. ആണ് പറയുന്നത് ചിതാത്മാ, ചിതാത്മാ ചിത് സ്വരൂപനായിരിക്കുന്ന ആത്മാവ്. ചിത്ത് എന്ന് വെച്ചാൽ അറിവ്, അറിവ് തന്നെയായിരിക്കുന്ന ആത്മാ. ആത്മാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വരൂപം, സർവത്തിന്റെയും സ്വരൂപമായി. ഇവിടെ എന്തെല്ലാം പ്രപഞ്ചമായി നിൽക്കുന്നു എല്ലാത്തിന്റെയും സ്വരൂപമായി നിൽക്കുന്നത് അറിവാണെന്നതാണ് ചിതാത്മാവെന്ന് പറഞ്ഞത്. സ്വസ്യമായ തന്റെ മായയാ, ചിതാത്മാവിന്റെ തന്നെയാണ് മായ എന്നും ഒരുപാട് നമ്മൾ വിശദീകരിച്ച ചിതാത്മാവിന്റെ ഒരു ശക്തി എന്ന് പറയാം. അറിവിന്റെ ശക്തിയാണ്, അറിവിന് ശക്തി അനന്തമുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ചിതാത്മാവ് സ്വസ്യമായ ഏതാനി അംഗാനി അവഷ്ടഭ്യ, ഏതാനി അംഗാനി അംഗങ്ങളെ വിശേഷിപ്പിക്കുകയാണ്. ഏതാനി അംഗാനി ഈ അംഗങ്ങളെ, അംഗങ്ങളെന്ന് പറഞ്ഞാൽ അവയവങ്ങൾ. ആരുടെ അവയവങ്ങൾ? ഈ ജീവന്റെ അവയവങ്ങൾ. ഏതാനി അംഗാനി ഈ അവയവങ്ങളെ അവഷ്ടഭ്യ, ആശ്രയിച്ചിട്ട്. അപ്പോ ജീവാത്മാവ് അതിന്റെ അവയവങ്ങളെ ആശ്രയിക്കാന്ന് പറഞ്ഞു. ഇവിടെ അദ്വൈതത്തിൽ ആത്മാവ് അവയവങ്ങളെ ആശ്രയിക്കാന്ന് പറഞ്ഞ എന്താർത്ഥം? അതിനോട് താതാത്മ്യപ്പെട്ട്. താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ അഭിമാനിക്കുക, ഞാനെന്നും എന്റേതെന്നും അഭിമാനിച്ചിട്ട്. അംഗങ്ങൾ, ഏതാണ് ഈ അംഗങ്ങൾ? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രാണന്മാർ തുടങ്ങി സൂക്ഷ്മമായി എന്തൊക്കെയുണ്ടോ, സൂക്ഷ്മ പ്രപഞ്ചം, അതാണ് ഈ ആത്മാവിന്റെ അംഗങ്ങൾ. സൂക്ഷ്മാംഗാനി ചിതാത്മനഃ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത് പറയണ ചിതാത്മാവ്. ഈ ചിതാത്മാവിന്റെ തന്നെ രണ്ട് രൂപമുണ്ട്. ഒന്ന് ഇതിനോടൊന്നും ബന്ധമില്ലാതിരിക്കുന്നു, അസംഗമായിരിക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന് അഭിമാനത്തോടുകൂടിയിരിക്കുന്ന അവസ്ഥ. രണ്ടു ഒരാൾ തന്നെന്നാ പറയുന്നത്. ഇതിനോട് ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പരമാർത്ഥം. ഇതിനോടെല്ലാം അഭിമാനത്തിലിരിക്കുന്ന ഈ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. നമ്മളെന്തു വരുന്നു? സുഖി ദുഃഖീവ മുഹ്യതി. പെട്ടെന്ന് സുഖിയാകുന്നു, പെട്ടെന്ന് ദുഃഖിയാകുന്നു, അങ്ങനെ മോഹിക്കുന്നു. മോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമിക്കുക, അതാണ് മോഹിക്കുക എന്ന് പറഞ്ഞാൽ. ഭ്രമിച്ചു പോകുന്നു. താൻ ചിതാത്മാവാണ്, ഇതാണ് തത്വം. താൻ ചിതാത്മാവാണെങ്കിലും ഭ്രമിച്ചു പോകുന്നു. എന്താണോ സുഖിയാണ്, ദുഃഖിയാണ്, നിസ്സാരമായ കാര്യം. സുഖിയാവാൻ ദുഃഖിയാകാം. അവര് ഭ്രമത്തിൽപ്പെട്ടു പോകും. അതിനാണ് ഭ്രമം. അത് ഭ്രമം എന്ന് പറയാൻ കാര്യം എന്താണോ, വാസ്തവത്തിൽ തന്നിൽ സുഖമില്ലാതെക്കും. വാസ്തവത്തിൽ താൻ സുഖിയല്ല, ദുഃഖിയല്ല. സുഖി എന്ന് പറഞ്ഞാൽ സുഖമുള്ളവൻ എന്ന് പറഞ്ഞാൽ സുഖത്തെ അനുഭവിക്കുന്നവൻ. ദുഃഖി എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളവൻ എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ അനുഭവിക്കുന്നവൻ. താനിതൊന്നുമല്ല, തന്നിൽ ഇതൊന്നുമില്ല. ചിതാത്മാവാണെന്ന് പറഞ്ഞാൽ അറിവാണ് തന്റെ സ്വരൂപം. ഇതൊക്കെയാണ് പരമാർത്ഥം. എങ്കിലും മോഹിച്ചു പോകുന്നു. എപ്പോ? അങ്കാനി ഏതാനി അവിഷ്ടഭ്യ. ഇതിനോടൊക്കെ താതാത്മ്യപ്പെട്ടിട്ട്. ഇതാണ് അദ്വൈതത്തില് ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. വാസ്തവത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. തന്നിൽ സുഖമില്ല എന്നാലും താൻ സുഖിക്കുന്നു. തന്നിൽ ദുഃഖമില്ല എന്നാലും താൻ ദുഃഖിക്കുന്നു. താൻ എന്താണ് ശരിക്കും? ചിതാത്മ അറിവാണ്. അറിവെന്ന് പറഞ്ഞ ഇതൊന്നും ഇല്ലാത്ത ഒരു രൂപമാണ്. അതാണ് ചിതാത്മ സ്വസ്യമായ ഏതാനി അംഗാനി. ഏതാനി എന്ന് പറഞ്ഞ മുമ്പിൽ പറഞ്ഞ അംഗങ്ങളെ അവിഷ്ടഭ്യ ആശ്രയിച്ചിട്ട് അവയോടെല്ലാം താതാമ്യപ്പെട്ടിട്ട് സുഖിയും ദുഃഖിയുമായി ഭ്രമിക്കുന്നു, മോഹിക്കുന്നു. തത്വത പരമാർത്ഥത്തിൽ എപ്പോഴും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഗുരുവിന്റെ കൃതികൾ മൊത്തം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ ആവർത്തിക്കുന്ന ഈ ഒരു കാര്യമാണ്, മനസ്സിലാക്കാനുള്ള ഈ ഒരു കാര്യമാണ്. പരമാർത്ഥത്തിൽ കിഞ്ചന ന അസ്ഥി, കിഞ്ചന നാസ്തി, ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ്, നാസ്തി ഇല്ലാത്തതാണ്. സുഖമോ ദുഃഖമോ സുഖദുഃഖാനുഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവത്തിലുണ്ട്, ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരെ തിരിച്ചിരിക്കും, നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന്, അനുഭവിക്കുന്നില്ല എന്നല്ല, ഇല്ലാന്ന് പറഞ്ഞ ഇതൊക്കെ മനുഷ്യന്റെ അനുഭവത്തിലുണ്ട്. പക്ഷെ പരമാർത്ഥത്തിൽ ഇല്ല, കാരണം ഇവിടെ ഒരു പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ പരമാർത്ഥത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരാളിന് ഇതിങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. എന്താണോ ഇതൊക്കെ അനുഭവത്തിലുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല. പരമാർത്ഥത്തിൽ താൻ സുഖിയുമല്ല ദുഃഖിയും അല്ല എന്ന് പറയുന്നത് ഇതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലാക്കാൻ പ്രയാസമൊന്നും കാര്യമില്ല. പക്ഷെ മനസ്സിലായാൽ എന്തോ ഒരു പ്രശ്നം, കാര്യങ്ങൾ ഇതുപോലെ തന്നെ നടക്കുന്നു, അതാ പ്രശ്നം. ഇത് പറയുന്നത് അതാണ് പറയുന്നത്, തത്വം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നമ്മൾ പരമാർത്ഥത്തിൽ സുഖവും ദുഃഖവും ഇല്ലാന്നെങ്കിൽ മനസ്സിലാക്കാൻ ഒരുപാടില്ല. പക്ഷെ അതങ്ങനെ മനസ്സിലാക്കുമ്പോഴും മനസ്സിലാക്കുന്നവൻ എങ്ങനെയിരിക്കുന്നു? സുഖിയും ദുഃഖിയുമായിട്ടിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം തന്നെയല്ല, അതാണ് മനുഷ്യനായിട്ട് കുഴയ്ക്കുന്നത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്, അത് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്ത് വരുന്നു? അവൻ സുഖിയും ദുഃഖിയുമായി നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. താൻ സുഖിയും ദുഃഖിയും അല്ല എന്ന് പറയുമ്പോഴും എന്താണ് ഈ പറയുന്നത്? തന്നെ ഒരു സുഖമാണ് കേൾക്കുന്നതും, ചിലർക്ക് സുഖമാണ്, ചിലർക്ക് ദുഃഖമുണ്ടാകും. ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊക്കെ ദുഃഖമാണ് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ സുഖമുണ്ടാക്കുന്നു. പിന്നെ സുഖവും സുഖിയും ദുഃഖിയും അല്ല എന്ന് പറയുന്നത് അതങ്ങനെയാണ്. എന്നുവെച്ചാൽ ഈ പറയുന്നൊക്കെ ഒരു പരമാർത്ഥ തത്വത്തെ കുറിച്ചാണ്, തന്റെ അനുഭവത്തെ കുറിച്ചല്ല പറയുന്നത്. അത് മനസ്സിലാവും, ഒരു പരമാർത്ഥ തത്വം അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് അങ്ങനെ തന്നെ നമുക്ക് ആ പരമാർത്ഥ തത്വത്തെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം ഇതുകൂടെ ആദ്യമേ അറിഞ്ഞിരിക്കുന്നത്. അവസാനം എന്തോരും വയസ്സുകാലത്ത് നിരാശപ്പെടേണ്ടി വരും. എന്താണ്, ഞാൻ ഇതുവരെ ഇത് അനുഭവിച്ചില്ലതുകൊണ്ടോ? തത്വമാണ് ഈ തത്വത്തെ അറിയുക എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സുഖിയും ദുഃഖിയും ആകാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. എന്താണ്, എന്താണ്, ഒരിക്കലും അത് അങ്ങനെ ആകാതിരിക്കാൻ പറ്റും. പിന്നെ സുഖവും ദുഃഖവും അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ നേരിടും, അതിന് വ്യത്യാസം വരാം. മനുഷ്യർ പലതരത്തിലാണ് സുഖദുഃഖ അനുഭവങ്ങൾ നേരിടുന്നത്. ചിലർ എന്തോരും അത് തീരെ ആസക്തിയോടുകൂടി ആ അനുഭവത്തിൽ തകർന്നുകൊണ്ടാണ് അതിനെ അനുഭവിക്കുന്നത്. ചിലരങ്ങനെയല്ല, ഈ അനുഭവങ്ങളൊക്കെ കുറച്ച് ശക്തിയോടുകൂടി ധൈര്യമായി നേരിടും. ഈ വ്യത്യാസം വരും. അതിനപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്താണോ അത് സുഖദുഃഖം മിശ്രമായി പോകും. ചിലപ്പോൾ സുഖം കൂടുതലാണ്, ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ് നമ്മൾ സ്വാമിമാരായി എന്ന് വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച് വെറുതെ ഡിപ്രഷൻ അടിക്കരുത്. നടക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുമോ? മനസ്സിലായോ? നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അവസാനം അവിടെ നീക്കും, ഡിപ്രഷൻ നീക്കും. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കും. ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ തത്വം എന്ന് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്ത ജനങ്ങളുടെ മുമ്പ് പോയിരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് സുഖവും ദുഃഖമൊന്നുമില്ല, ഞാൻ അതിനൊക്കെ അതീതനാണ്, ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ വേണമെങ്കിൽ പറ്റിക്കാം. എന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാം എന്താണ്, ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇല്ലേ. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാൻ പറ്റും. സുഖം വന്നാൽ സുഖമായിട്ടും ദുഃഖം വന്നാൽ ദുഃഖമായിട്ടും തന്നെ മനുഷ്യ എന്ത് ചെയ്യേണ്ടി വരും? അറിയേണ്ടി വരും. അപ്പൊ അതറിയുന്നവന് അതിനെ സംബന്ധിച്ചുള്ള മോഹമില്ല, അത്രയേ അവര് വ്യത്യാസമുണ്ട്. അറിയാത്തവനാണ് ഇതിനെ സംബന്ധിച്ചുള്ള മോഹം, അറിയുന്നവനെ സംബന്ധിച്ചുള്ള മോഹമില്ല, വ്യത്യാസമുണ്ട്. അതാണ് അവിടെയാണ് വ്യത്യാസം, മനസ്സിലാക്കേണ്ട വ്യത്യാസം. മരുഭൂമിയിലെ ജലം കാണുമ്പോൾ കാനനത്തിൽ അത് ജലമാണെന്ന് അറിയുന്നവൻ അതിനെ സംബന്ധിച്ച് മോഹം ഇല്ല, തിരിച്ചറിയുന്നു. അതാണ് ആ വ്യത്യാസം. അല്ല, അവൻ അറിയാതിരിക്കുന്നില്ല, അവനും എന്ത് തന്നെ കാണുന്ന അവിടെ ജലത്തത്ത്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട്. അതാണ് ഈ തത്വത്തെ അറിയുന്നത് കൊണ്ട് ഉള്ള ഒരു വിശേഷത, വിശേഷത എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് സുഖമില്ല ദുഃഖമില്ല എന്ന് ഭാവന ചെയ്യുന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ തത്വത്തോ നാം കിഞ്ചനാസ്തി, തത്വത്തിൽ ഇതില്ല എന്നറിയുക, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതറിയുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മായ, മായ കൊണ്ട്. ഇത് ആരുടെ മായ? ചിതാത്മാവിന്റെ തന്നെ മായ. അതുകൊണ്ട് ഇത്ര അനുഭവങ്ങൾ നിലനിൽക്കുന്നു. അത് മായയുടെ കാര്യമാണോ? അത് പരമാർത്ഥത്തിൽ സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്.